ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഒമാ അർസൽനാക ഇല്ല റഹ്മതല ലിൽആലമീന وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ يَا شَفِيعَ الْمُجْنَبِينَ حَبِيبُ اللَّهِ حَبِيبُ اللَّهِ حَبِيبُ اللَّهِ حَبِيبُ اللَّهِ حَبِيبُ اللَّهِ حَبِيبُ اللَّهِ ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് പഠൈ തുമായ അല്ലാഹ് തആല കഫ്ഫത്തൽ ലിന്നസ് ബനയ്യ പഠൈ തുമായ അല്ലാഹ് തആല കഫ്ഫത്തൽ ലിന്നസ് ബനയ്യ ഹേ ശഫായത്ത് കർനേവാല ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് অন্ধকারময় ছিল যখন তোমার আগমন ঘটল তখন অন্ধকারময় ছিল যখন তোমার আগমন ঘটল তখন হলো ভুবন কি উজালা হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഗുൽശഖെ ആജ് ബുൽബുലീരാ തുമാർ നാമേ ഗാഥെ മാല ഗുൽശഖെ ആജ് ബുൽബുലീരാ തുമാർ നാമേ ഗാഥെ മാല ഖുശ്ബുതെ താര മോതുവാരാ ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ശബ് നബീദേർ ജിനി ശേരാ തിനി ഖാതമുൽ അംബിയാ শব নবীদের যিনি সেরা তিনি খাতামুল আম্বিয়া এই নিয়ামত পে মোরা হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ তোমার নামে সুবাস মাখা ডাকলে জোড়ায় প্রাণের জালা তোমার নামে সুবাস মাখা ডাকলে জোড়ায় প্রাণের জালা জপি সকাল সন্ধ্যা বেলা হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ হাবিবুল্লাহ ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഒമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽആലമീന യാ ശഫീഉൽ മുജ്നബീന ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് ഹബീബുല്ലാഹ് Habibullah, Habibullah.